മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ പ്രദൈത്യകം നതാശുഭാശുനാശകം നമാമിതം വിനായകം മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം വരാദ് വന്ദനായകൻ ഒരേ ശിരന്ത ഓർവരൻ വരാത് വന്ദ നായകൻ ഒരേ സിറന്ത ഓർവരൻ തരാതരം പുരിന്തവൻ നിരന്തരം നിറൈന്തവൻ വരം തരും ഉയർന്നവൻ കരം കരം ഇണൈന്തവൻ ഇവൻ തലൈവി നായകൻ വരാത് വന്ദ നായകൻ ഒരേ സിറന്ത ഓർവരൻ തരാതരം പുരിന്തവൻ നിരന്തരം നിറൈന്തവൻ വരാതെ വന്ദ നായകൻ ഒരേ സിറന്ത ഓർവരൻ.